34 ദശകം. ചെയ്യിച്ചാർഷ്യശൃംഗൻ തനയതമഖം അക്കോസലത്തിൽ സുരന്മാരർത്ഥിക്കേ രാവണൻ തൻകുല ദശരഥനം നേടി നൽപ്പായസത്തെ ഭക്ഷിച്ചു പത്നിമാർ മൂവരും ഉടനുളവായി ഗർഭവും നീ ജനിച്ചു ശ്രീരാമൻ ലക്ഷ്മണാന്യൻ പരിചൊടു ഭരതൻ പിന്നെ ശത്രുഘ്നനെന്നും നീ പോയി കൗശികൻ തൻ മകമതു പരിപാലിക്കുവാൻ വില്ലുമേന്തി താതോക്തൻ ലക്ഷ്മണൻ ചേർന്ന് അബല ബല ലഭിച്ച അധ്വസാദങ്ങൾ തീർന്നു രക്ഷാർത്ഥം യോഗി ചൊൽക തവ ശരമതിനാൽ നിഗ്ധനായി താടകാഖ്യ നീ നേടി ശസ്ത്രമേറെ മുനിയൊടുമുടനേ ചെന്നു സിദ്ധാശ്രമത്തിൽ മാരീചൻ തന്നെ ഓടിച്ചവിടെ മഖമതിൽ കൊന്നു നീ രാക്ഷസൗഖം കല്യാത്വം നീ അഹല്യക്കരുളി വഴിയിലാ പാദപാം സുക്കളാലേ ശൈവം ചാപങ്കുലച്ചു രമ ധരടി സുതാ സീതയുത്തും ഗമിച്ചു രാജ്യത്തേക്കെങ്ങു ഭാര്യായുധ സഹചരഹോ മൂന്നു ഗംഗേമരൊപ്പം കോപാന്ധൻ ഭാർഗവൻ തൻ മഹിമ മുഴുവനും നിന്നിലർപ്പിച്ചു നീയും പ്രാപിച്ചാൻ തന്നയോധ്യാപുരമതിൽ മരുവി തത്ര സീതാഭിരാമൻ അമ്മാമൻ തൻ ഗൃഹത്തിൽ ഭരതനുമൊരു നാൾ പോയി ശത്രുഘ്നനോടൊത്തന്നാൾ കൈകേയി തട്ടി തവ പിതൃഹിതമാം നിന്റെ പട്ടാഭിഷേകം വില്ലേന്തിത്താതവാക്കാൽ അടവിയിൽ അനുജൻ സീതയൊത്തും ഗമിച്ചു പൗരന്മാരെ മടക്കി ഗുഹനുടെ നിലയെ ചാത്തിനി വൽക്കലാതി വള്ളത്തിൽ ഗംഗ താണ്ടിട്ടവിടെ മുനി ഭരദ്വാജപാദം നമിച്ചിട്ടമാന്യൻ ചൊന്നപോൽ നീ സുഖമുടുമരുവി ചിത്രകൂടാചലത്തിൽ സ്വർഗം പ്രാപിച്ചിതച്ഛൻ ഭരതകിരം കേട്ടു നീ പുത്രശോകാലർപ്പിച്ചു പിണ്ടതോയം മെതിയടി ഭരതന്നെ ഗിരാജ്യത്തോടൊപ്പം വന്ദിച്ചാനത്രിപാദം പെരിയൊരടവിയിൽ ദണ്ഡകത്തിൽ കടന്നിട്ടുഗ്രൻ ദൈത്യൻ വിരാധൻ നരുളികതി മൃതിക്കെത്തി നീ ശാരഭംഗം സത്യം ചെയ്താൻ അഗസ്ത്യൻ മുനിയുടെ മുനിമാർക്കിഷ്ടമാം ദൈത്യനാശം പാദം കുമ്പിട്ടു വാങ്ങി പരിചൊടുമഹിതം വൈഷ്ണവം വില്ലടൊപ്പം ബ്രഹ്മാസ്ത്രം മാർഗമധ്യേ പിതൃസകനെ ജടായുവാഖ്യനെ കണ്ടറിഞ്ഞു പാർത്തു ഗോദാതടത്തിൽ പ്രിയയുടെ സുഖമായി പഞ്ചവട്യാഖ്യഭുവിൽ അങ്ങെത്തി ശൂർപ്പതുല്യം നഖമിഴുമൊരു കാമാർത്ത ശല്യത്തെ വേഗാലെത്തിച്ചു ലക്ഷ്മണെങ്കിൽ കുവിതമതിയവൻ മൂക്കുവാളാലരിഞ്ഞു ഇമ്മട്ടിൽ കണ്ടു കോപിച്ചൊരു ഖരനുമുടൻ ദൂഷണൻ താൻ ത്രിമൂർത്താവെല്ലാരും ചത്തു 10,000 അധിക ജനം ദുഷ്ടർ നിൻ ശക്തിമൂലും ലങ്കാധീശൻ ശ്രവിച്ചു സഹജയുടെ ഗിരം കുണ്ഠിതം പൂണ്ടയച്ചു മാരീചൻ തന്നെ മായാമൃഗം അതിനയഹോ സീത കണ്ടാഗ്രഹിച്ചു കിട്ടാഞ്ഞോഹനിച്ചാൻ അനുജനകലയായി രാവണൻ സീതയെ കട്ട ആർത്തൻ നീ കേടിതൽപ്പം കൃതകമതിയുമായി ത്വദ്വധത്തിൽ രസത്താൽ ചാകാൻ പോകും ജടായുപ്രവരോടു വിദേഹാൽപജാ വാർത്തയോടൊത്തമാന്യൻ തൻ വധം കേട്ടിതു ശമുഖനാലെന്ന് സംസ്കാരശേഷം ബന്ധിക്കുന്ന കബന്ധന്നരുളിമൃതി ശബര്യാഖ്യയെ കണ്ടു പമ്പാതീരത്തിൽ ശ്രീ ഹനുമാനോടു പരിചയമായി കാക്കുകൻ വാതനാഥ.